ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ധർമ്മം, സാധാരണ ബ്രഹ്മം, അതിന് ധർമ്മം എന്ന് പറയും. ധർമ്മത്തിന്റെ അർത്ഥം ബ്രഹ്മം. അങ്ങനെയുണ്ട് ചാതുർവർണ്ണ്യം, അത് ധർമ്മമാണ്, അതിന് ധർമ്മം എന്നാ പറയുന്നത്. ദാനം ചെയ്യുന്നവന് ധർമ്മം എന്ന് പറയും. ദാനം വാങ്ങാൻ വരുന്ന പിച്ചക്കാരെ പറയും ധർമ്മക്കാർ. നല്ല ഗുണങ്ങൾ അവന് ധർമ്മം എന്ന് പറയും. സ്വഭാവം ധർമ്മം എന്ന് പറയും. നമ്മൾ സാധാരണ നമ്മുടെ ആചാരങ്ങൾ, അതിനെ ധർമ്മം എന്ന് പറയും. വിശ്വാസങ്ങൾ ധർമ്മം എന്ന് പറയും. സിദ്ധാന്തങ്ങൾക്ക് ധർമ്മം എന്ന് പേര് പറയും. മതത്തിന് ധർമ്മം എന്ന് പേര് പറയും. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട് ധർമ്മത്തിന്. അപ്പൊ അതിൽ നമ്മൾ എന്താണ് ധർമ്മം എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല. രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ നിയമവ്യവസ്ഥയാണ് ധർമ്മം, അതിനനുസരിക്കുന്നതാണ് ധർമ്മം. മറ്റൊന്ന്, ധാർമ്മികമായ ഉത്തരവാദിത്വം മനുഷ്യർക്കുണ്ട്, അതൊരു ധർമ്മമാണ്. അപ്പൊ ഇവിടെ ഈ പിന്നെ ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്ന ഗുരുദേവൻ തന്നെ എന്താണ് സങ്കല്പിച്ച കാര്യങ്ങൾ, അത് വേണം, വരുന്നവരിൽ അതിൽ അത് പഠിക്കണം. പക്ഷേ അവിടെ ഗുരു ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ് ഇവരെ ബ്രഹ്മവിദ്യ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അഗുരു പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. പക്ഷെ നമ്മളിവിടെ ബ്രഹ്മവിദ്യ പഠിച്ചിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഈ ഓരോരോ സ്ഥാപനങ്ങളുടെ ഭരണം നടത്തുക. അതാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിപ്പോകുന്നു, അങ്ങനെ ആകുന്നു. അപ്പൊ ബ്രഹ്മവിദ്യ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥാപനങ്ങളുടെ ഭരണം നടത്തുകയാണെങ്കിൽ അതിന് ബ്രഹ്മവിദ്യ പോരാ. നമ്മളീ പഠിക്കുന്ന ബ്രഹ്മവിദ്യ പോരാ. അപ്പോൾ ഈ ബ്രഹ്മവിദ്യ മാത്രം പഠിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ നടത്താൻ പോയി കഴിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം സ്ഥാപനങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പ്രത്യേകം പഠിക്കേണ്ടി വരും. എന്നാലേ പറ്റും. ഈ ധർമ്മസംഘം എന്ന് പറയുന്നത് ഗുരു ഒരു കൃതി എഴുതി, ആശ്രമം. ഒരു സമയത്ത് അങ്ങനെ എഴുതി, ഒരു ആശ്രമം എന്ന് പറയുന്ന ഒരു കൃതി എഴുതി. അത് കഴിഞ്ഞ് സന്യാസിമാർക്ക് എന്ത് ചെയ്തു, ധർമ്മസംഘം ട്രസ്റ്റ് ഉണ്ടായി. ആശ്രമം എന്ന് പറയുന്ന കൃതി എന്ന് പറയുന്നത് അതൊരു എന്താണോ അതിനെ പറയാം, അതൊരു അതൊരു മോറലാണ്. എന്നുവെച്ചാ അതൊരു ധാർമ്മികതയുടെ ഒരു വശമാണ്. ട്രസ്റ്റ് എന്ന് പറയുമ്പം അതിന് നിൽക്കുന്ന കാര്യം ട്രസ്റ്റ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തികച്ചത് എന്താണ്, അതൊരു ഭരണ സംവിധാനമാണ്. ഒരു ഭരണ സംവിധാനം വരുമ്പോഴത്തേക്ക് അത് പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായി വേണ്ടത് ധർമ്മം തന്നെ അവിടെ. അപ്പൊ ധർമ്മം എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളുണ്ട് അവിടുത്തെ ധർമ്മത്തിൽ. ഒന്ന് കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് കോണ്ടക്ട്, ഞാനിത് ഇപ്പോഴത്തെ എൻ്റെ ഒരു പുതിയ വെളിപാട് പോലെ പറയുന്നില്ല, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെക്കാളൊന്നും ഞാനിവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞു. ഗവൺമെന്റ് ഇവിടെ ചുമതലയിപ്പിച്ചതിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, സർക്കാർ ഇവിടെ പരിചയപ്പിച്ച ഒരാൾ, പുള്ളി ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നോട് വന്ന് പറഞ്ഞു. സ്വാമിയുടെ ഒരു പുള്ളി അഡ്വൈസ് എന്നാ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു അഭിപ്രായം ഞാൻ പറയാനുള്ള, അഡ്വൈസ് ചെയ്യാനൊന്നും ശേഷിയൊന്നും എനിക്കില്ല. ശിവര് നേരെ പോകുന്നതിന് എന്താ ഒരു വഴി? ഞാൻ പറഞ്ഞു അവിടെ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടായ വലിയൊരളവ് വരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതില്ല, സ്വാമിമാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. എന്താണ് ഈ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത്, എന്താണ് എന്താണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുന്നവരാണ് ഇന്ന് അതൊക്കെ പഠിക്കുന്നത്. എന്തുകൊണ്ട്? ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് അതൊരു കമ്പനിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ധാർമ്മിക സ്ഥാപനം എന്നൊക്കെ പറഞ്ഞാലും മറ്റു ഏതൊരു കമ്പനിയും പോലെ ഇതൊരു കമ്പനിയാണ്. കമ്പനി ആക്ട് അനുസരിച്ചൊന്നും രജിസ്റ്റർ ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇന്നതൊരു കമ്പനിയാണ്. ഇതിന്റെ ഈ സ്വാമിമാരെന്ന് വെച്ചാൽ ഇന്നതൊരു പ്രൊഫഷനാണ്. നിങ്ങൾ സന്യാസിയായിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊഴിലാണ്. അല്ലാതെ കഴിഞ്ഞതിന് വേറെ യാതൊരു എന്താണ് വിശേഷതയും. ഇന്നത്തെ നമ്മുടെ, കാരണം നമ്മളിപ്പോ ജീവിക്കുന്ന എപ്പോ ജനാധിപത്യ രാജ്യത്തിലാണ്, അവിടെ ഇതെന്നൊക്കെ ഇങ്ങനെയാ നിലനിൽക്കുന്നത്. ഇവിടെ അപ്പോ എന്തുകൊണ്ട് ഇതൊരു കമ്പനിയാവുന്നു? കാരണം നമ്മൾ ചെയ്യുന്നത് സ്കൂള് നടത്തുകയും ആശുപത്രി നടത്തുകയൊക്കെയാണ്. കമ്പനികൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു. അപ്പോ ചെയ്യുന്നത് ഒരു തൊഴിലാണ്. അപ്പൊ ഇതൊരു കമ്പനി എന്നല്ല വേറൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു വ്യവസായ സ്ഥാപനമാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റും. അപ്പോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാശുപത്രിയിലോ സ്കൂളിലോ ഒരാൾ വരുന്നു ജോലിക്ക്, നിങ്ങളവർക്ക് ഒരു കോഡ് ഓഫ് കോണ്ടക്ട്, ഇതാണ് ഇവിടുത്തെ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ രേഖ പ്രിന്റ് ചെയ്ത് രേഖ കൊടുക്കാറുണ്ടോ? ഇവിടെ ഉണ്ടോ? വരുന്ന ജീവനക്കാർക്ക് ഇങ്ങനെ ഒരു രേഖ പ്രിന്റ് ചെയ്താണ് ഇവിടുത്തെ കോഡ് ഓഫ് കോണ്ടക്ട് കൊടുക്കാറുണ്ടോ? ഉപദേശിക്കാന്ന് പറഞ്ഞ് നിങ്ങളുടെ തൊഴിലല്ലേ, അതല്ല ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട്? അതിനെ കുറിച്ച് അറിവില്ല. അതിന് ബ്രഹ്മവിദ്യ പോരാ. ബ്രഹ്മവിദ്യ പഠിച്ച് സന്യാസിയായി കഴിഞ്ഞാൽ കൂടെ എന്തോ ഭയങ്കര സംഭവം നടക്കുന്നു വിചാരിക്കും. ബ്രഹ്മവിദ്യ പഠിച്ച് നിങ്ങൾ സന്യാസിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നാട്ടിൽ കാണുന്ന പ്രസംഗിക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് എന്താണിത് അറിയില്ല. എന്താണ് ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടത്? അങ്ങനെ ഇത്രയും കാലമായിട്ട് അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്താണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്താണോ ആരോടെങ്കിലും കൊടുത്തിട്ടുണ്ടോ രേഖ? ഇതാണ് ഇവിടുത്തെ കോഡ് ഓഫ് എത്തിക്സ് കൊടുത്തിട്ടുണ്ടോ? അറിയില്ല. അപ്പോ ഒരു സ്ഥാപനത്തിന് വേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എന്താണ് ഒരു റിട്ടയർഡ് IAS ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോ ഈ സ്ഥാപനത്തിന് ഒന്നും 100% ശരിയല്ല, ഒരുപാട് ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അന്ന് അയാളടുത്ത് പറഞ്ഞത് എന്താണ്, ഒരു പെരുമാറ്റച്ചട്ടം വേണം. ഞാൻ പറഞ്ഞ 10-20 വർഷം മുമ്പാണ് ആ മനുഷ്യ ഇവിടെ ഒന്ന് പറഞ്ഞു സന്യാസിമാരോട്. ഇവിടെ സ്വാമിമാർക്ക് ഇതിനെക്കുറിച്ച് വല്ല ബോധമുണ്ട്, അവർക്ക് ആകെ അറിയാവുന്നുള്ള എന്താണ് പുഷ്പാഞ്ജലിയും പിന്നെ എന്താണ് ഗണപതിയും, ഈ രണ്ടും വച്ചും കൊണ്ടാണ് ഇവർ ഭരണം നടത്തുന്നത്. അവരോട് ഈ പെരുമാറ്റച്ചട്ടം എന്ന് വിചാരിക്കും ഞങ്ങളെ എന്തോ പൂട്ടിയിടാൻ കൊണ്ടുവരുന്ന ചങ്ങലയാണ്, ഏയ് അതൊന്നും കൂടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു നടക്കില്ല. അതും കൂടെ പുള്ളി എന്നോട് പറഞ്ഞു. ബോധമില്ലാത്ത കുറെ ആൾക്കാർ ബോധം വേണ്ട ഒരു കാര്യം ചെയ്യുന്നതാണ് നമ്മുടെ ഭരണമെന്ന് പറയും. മനസ്സിലായോ? അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന ധർമ്മം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്ന വാക്ക് ഇവിടെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇതെല്ലാം ധർമ്മം എന്ന് പറയുന്നൊരു വാക്ക് വരും. മോറൽസ്, എത്തിക്സ് ഇങ്ങനെ പറയുന്ന ആധുനിക എന്താണ് കാലത്ത് ചർച്ച ചെയ്യുന്ന ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണ് മോറൽസ്, എന്താണ് എത്തിക്സ്, ഇത് രണ്ടും ഇവിടെയൊക്കെ യോജിക്കുന്നു, ഇവിടെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഇന്ന് ഒരുപാട് ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, പഠിക്കുന്ന കാര്യങ്ങളാണ്, ആൾക്കാർ പ്രയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല, എന്നാൽ നമ്മളെല്ലാം ഭരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണക്കാരൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് എല്ലാം അറിഞ്ഞവരെ പോലെ നടക്കുന്നു. അറിവ് അറിയാത്ത ആരുടെയും കുറ്റമല്ല, പക്ഷെ അറിവുള്ളവരെ വെച്ചിട്ട് അവരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളതാണ്. എനിക്കറിയാമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതൊക്കെ പഠിക്കുന്ന ഒരാളാണ്, അറിഞ്ഞ ഒരാളാണ്. ഇതൊക്കെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ പ്രശ്നം വന്നപ്പോ ശേഷം ഞാൻ പിന്നെ ചിന്തിച്ച് എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു ഗുരുവിന്റെ സാമനത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്, എവിടെയാണ് തകരാറ്, ഞാനതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഭരിക്കുന്നത് ശരിയായ രീതിയിലല്ല. കാരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളത് പഠിക്കാനും ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് സ്കൂളും ആശുപത്രിയും നടത്തിയും വേണം. എന്താ ഇതിനെ കുറിച്ചൊക്കെ ബോധമുള്ള ആൾക്കാരെ കൊണ്ടും ചെയ്യിക്കരുത്, അതും ചെയ്യത്തില്ല, നമ്മൾ തന്നെ ചെയ്യണം. എന്നാ നമുക്കിതൊക്കെ അറിയാമോ? ശരി, നമുക്ക് എന്ത് ചെയ്യാം? കുഴപ്പമില്ല, നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബോധമുള്ള ആൾക്കാരെ ഇരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഒരു ധാരണ, അത് ഇവിടെ വളർത്തിയെടുത്തതാണ്. ഇവിടെ മുമ്പ് ഭരിച്ച ആൾക്കാർ ഇതൊക്കെ വലിയ തന്ത്രങ്ങളിലൂടെയും മന്ത്രങ്ങളിലൂടെയും ചാണക്യ ബുദ്ധിയിലൂടെയൊക്കെയാണ് ഇതൊക്കെ നടത്തേണ്ടതെന്നുള്ള ഒരു തെറ്റായ ധാരണയാണ്. ഈ അഡ്മിനിസ്ട്രേഷനൊന്നും ആവശ്യമേ ഇല്ല. അത് ചില പൊളിറ്റിക്സിൽ ഉപയോഗിച്ചെന്നില്ല, ഇത് പൊളിറ്റിക്സ് അല്ല. ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അക്കൗണ്ടബിലിറ്റി കേട്ടിട്ടുണ്ട്? അക്കൗണ്ടബിലിറ്റി എന്താണ്? എന്താണ് എവിടെ എന്താണ് അക്കൗണ്ടബിലിറ്റി പറഞ്ഞ അതാണ്. അല്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. കാരണം ഈ വാക്കുകളെ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് എന്താണ് ചിലപ്പോൾ കറക്റ്റ് മലയാളമായിരിക്കും. അത് അത് ശരിക്കും ആ വാക്ക് ഡിഫൈൻ ചെയ്ത് എങ്ങനെ ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ടിപ്പോൾ വിശ്വാസ്യതയാണ് സുതാര്യതയാണെന്ന് പറഞ്ഞാൽ അത് രണ്ടും ശരിയാകും, അത് കുഴപ്പമൊന്നുമില്ല. അത് ഓരോ സന്ദർഭത്തിൽ അനുസരിച്ചിട്ടാണ് അത്. പക്ഷെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും അത് എന്താണ് അതിന്റെ നിർവചനം അനുസരിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്താണോ നമ്മൾ ഓരോരുത്തരും സമാധാനം പറയാൻ ഉള്ള ബാധ്യതയുള്ളവരായിരിക്കും. അഡ്മിനിസ്ട്രേഷന്റെ സ്ഥലത്ത് വരും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അതിന് വിശദീകരണം കൊടുക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു ഇപ്പോ ധർമ്മസംഘം. ഉദാഹരണമായിട്ട് ഞാൻ എടുത്ത് പറയുകയാണ്, അത് ഉദാഹരണമായിട്ട് നിങ്ങൾ എടുക്കാം. അതെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പിന് വേണ്ടാണ് എത്തിക്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതൊരു ഗ്രൂപ്പിലാണ്. ഒരു വ്യക്തിയിൽ പ്രധാനമായിട്ട് വരുന്നതാണ് മോറൽസ് എന്ന് പറയുന്നത്. അപ്പൊ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ വരുമെന്ന് വെച്ചാൽ അത് എന്താണ് നമ്മൾ വളരെ റാഷണലായി ലോജിക്കലായി ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ധാരണകളാണ് എത്തിക്സ് എന്ന് പറയുന്നത്. മോറൽസ് എന്ന് പൊതുവെ പറഞ്ഞാൽ നമ്മളെ പരമ്പരാഗതമായി വരുന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ അതൊക്കെയാണ്. ഗുരുദാനം എടുത്ത് പറയാം, ധർമ്മസംഘം. അതിലൊരു മെമ്പർ മദ്യപിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ എത്തിക്സ് ആണ്. അപ്പൊ അത് ഗ്രൂപ്പിന്റെ തീരുമാനമാണ്. ഈ ഗ്രൂപ്പിലുള്ള ആരും മദ്യപിക്കാൻ പാടില്ല. അതിനാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് മദ്യപിക്കാൻ പാടില്ല, ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, മദ്യപിക്കുന്ന നിയമവിരുദ്ധമായ കാര്യമല്ല. ഉണ്ട്, മദ്യപിച്ചാൽ എന്താ കുഴപ്പം, അതെന്റെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങളാരും അത് ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ. ധർമ്മസംഘം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന് ചില കോർ വാല്യൂസ് ഉണ്ട്. ഇതാണ് അടിസ്ഥാന മൂല്യങ്ങൾ. ആ മൂല്യത്തിൽ പെടുന്ന ഒരു കാര്യമാണ് എന്ത് മദ്യം ഉപയോഗിക്കരുത്. മദ്യം അവിടെ ഉപയോഗിക്കാൻ പാടില്ല, അത് അടിസ്ഥാനമാണ്. എന്തുകൊണ്ട്? അത് ഈ സ്ഥാപനം നിർമ്മിച്ചു വെച്ച ആളിന്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടനുസരിച്ചുള്ളവരെ ഈ സ്ഥാപനത്തിൽ നിൽക്കാൻ പാടുള്ളൂ, ഇതിലംഗമാകാൻ പാടുള്ളൂ. അപ്പോൾ അടിസ്ഥാനമായ ഇപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ലെന്ന് പറയുന്നത് പോലെ എന്താണ് ഈ ധർമ്മസംഘത്തിന്റെ അടിസ്ഥാന മൂല്യത്തിൽ നിന്ന് ഇതിൽ ഒരു അംഗത്തിന് വ്യതിചലിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോ ഒരാൾ പറയുന്നത് ഞാൻ എന്താണ് ഞാൻ മദ്യപിക്കും, അതിന്റെ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞാൽ അയാൾ എത്തിക്കലി കറക്റ്റ് അല്ല. മനസ്സിലായോ? അയാള് ഈ ധർമ്മസംഘത്തിൽ നിന്ന് പുറത്തു പോയാൽ വേണമെങ്കിൽ പറയാം അയാൾ മോറലി കറക്റ്റാണ്, കാരണം അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം. ഇതാണ് മോറലി എത്തിക്കലും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളിൽ നിന്ന് പുറത്തു പോയി, നിങ്ങൾ മദ്യപിക്കും. കാരണം മദ്യപിക്കുന്നതിന് പല കാരണങ്ങളുണ്ടെന്ന് മദ്യം അയാൾ പറയും. ലോകത്തുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള വലിയ വലിയ ആൾക്കാർ സംസ്കാര സമ്പന്നർക്ക് മദ്യപിക്കുന്നുണ്ട്. എന്താണ്, അമേരിക്കൻ പ്രസിഡന്റ് മദ്യപിക്കുന്നു, റഷ്യൻ പ്രസിഡന്റ് മദ്യപിക്കുന്നു, ഇന്ന് വേണ്ടി വന്നാൽ പറയും വിദേശങ്ങളിൽ പുരോഹിതന്മാർ പലരും മദ്യപിക്കുന്നു. അത് ആരോഗ്യത്തിന് നല്ലതാണ്, ഇങ്ങനെ പല കാരണങ്ങളും നമുക്ക് പറയാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ മോറലി കറക്റ്റ് ചെയ്യുകയാണ്. ഇതാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അതിൽ കുറെ ശരിയുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്. പക്ഷെ ധർമ്മസംഘം എന്ന് പറയുമ്പോൾ അതിനൊരു എത്തിക്സ് ഉണ്ട്. അതിന്റെ മൂല്യമായ വാല്യൂസിനോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് പറയാൻ പാടില്ല. അങ്ങനെ ഒരാൾക്ക് പറയേണ്ട സന്ദർഭം വന്നയാള് പുറത്തു പോകണം. അയാള് പിന്നെ ഇതിനകത്ത് നിന്ന് വിലപേശുന്ന ഒരാളായി നിൽക്കാനേ പാടില്ല. ഈ ഒരു ബോധം എന്താണ്, ഈ പ്രസ്ഥാനത്തിന്റെ എത്തിക്സ് എന്ന് പറയുന്നതിനെ കുറിച്ചൊരു ബോധം ഈ പ്രസ്ഥാനത്തിലെ ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്നു. മനസ്സിലാവും. എന്തുകൊണ്ട് ഇങ്ങനെ എത്തിക്സ് മാത്രമേ ഏതൊരു കമ്പനിയിൽ മുമ്പോട്ട് പോകും. ഒരു കമ്പനിയിൽ എത്തിക്സ് ഇല്ലെങ്കിൽ ആ കമ്പനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, തകർന്നു പോകും. ഇതൊരു കമ്പനിയാണ്. മനസ്സിലായോ? അവിടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും വേണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എവിടെയെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വ്യക്തമായ സമാധാനം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കേവലം സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആചാര വിചാരങ്ങൾ എല്ലാ പ്രവൃത്തികളും സംബന്ധിച്ച് അത് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അതിൽ ഒരാൾക്ക് പ്രത്യേക അവകാശമൊന്നുമില്ല. ഇപ്പോൾ ട്രസ്റ്റാണ്, അതിന്റെ പ്രസിഡന്റിനൊരു നിയമം, സെക്രട്ടറിക്കൊരു നിയമം, ഖജാനയ്ക്കൊരു നിയമം, അങ്ങനെ അക്കൗണ്ടബിലിറ്റി എല്ലാവർക്കും തുല്യമാണ്. പഴയ ഒരു കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ എനിക്ക് 100 രൂപ തരാനുണ്ട് യാത്രക്കൂലിക്ക്, നിങ്ങൾ 100 രൂപ എനിക്ക് തരുന്നു. നിങ്ങൾ കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ നിങ്ങളുടെ ബാധ്യതയാണ്. കൃത്യമായ കണക്ക് സൂക്ഷിച്ചിരിക്കണം. എന്റെ ബാധ്യതയല്ല, നിങ്ങളുടെ ബാധ്യതയാണ്. ആശ്രമം ഇവിടെ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളെന്ന് വിചാരിച്ചോ. കൊച്ചുകൾ പങ്കാളിത്ത 4 മണിക്ക് മുറിയിൽ നിന്നിറങ്ങി ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്, അവിടെ പോയി ഖജാനിച്ചെ വിളിച്ച് കതവ് തുറന്ന് അവിടെ നിന്ന് ഒരു കെട്ട് നോട്ട് വാങ്ങി പോക്കറ്റ് വെച്ചും കൊണ്ട് രാവിലെ ധർമ്മപ്രചാരണത്തിന് പോവുകയാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് വേണം. എനിക്ക് കാശ് തരുമ്പോൾ അവിടെ കണക്ക് വേണം. പക്ഷെ ഞാനാരാണ്? ഞാനെന്ന് പറയുന്നതിൻ്റെ എല്ലാം ടോപ്പിലിരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് അങ്ങനെ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ധാരണതാണ് അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുക. അപ്പോൾ എത്തിക്സിൽ വരുമ്പോൾ എന്ത് വേണം? ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. എനിക്കൊരു നിയമം, എനിക്ക് പൈസ തരുമ്പോൾ നിങ്ങൾ കണക്ക് വയ്ക്കുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ എന്റെ മെമ്പറാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ എന്നെ കുണാപ്പനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സ്വന്തം കാര്യത്തിൽ യാതൊരു അക്കൗണ്ടബിലിറ്റിയും വയ്ക്കുന്നില്ല. ആരും ആരോടും, ആ വ്യക്തി സ്വയം വിചാരിക്കുന്ന എന്താണ്, എനിക്ക് ആരോടും ഒരു സമാധാനവും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം എന്റെ അധീനത്തിലാണ്. അവിടെ അക്കൗണ്ടബിലിറ്റി നഷ്ടപ്പെടുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രസ്ഥാനത്തിന്റെ നാശത്തിലേക്ക് പോകും. ഇത് എന്ത് വേണം? ഇതൊരു എത്തിക്കൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയും. ഓരോ അംഗത്തിന്റെയും ബോധത്തിൽ വരേണ്ട ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരാൾ എന്താണ്, ഒരാളും ഇവിടെ അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കാൻ പാടില്ല. എല്ലാവരും എല്ലാത്തിന്റെയും സമാധാനം ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരാൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് ഒന്നുമില്ല. ഇതിന് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാവർക്കും വേണം. അപ്പോ ഈ പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ ദൈനംദിന ജീവിതത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എന്താണോ എന്നുവെച്ചാൽ, ഒരു ഒരു അംഗം ഇതിങ്ങനെ എന്താണ് ഒരു എത്തിക്സ് ഉള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് ഒരംഗം ഇതിനോട് ചോദിക്കുകയാണ്, നീ ഇന്നലെ രാത്രി എവിടെയാ ഉറങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഉറങ്ങിയത്, ഇന്നലെ അത് എത്തിക്സ് ആവും. നീ അറിയേണ്ട കാര്യമില്ല, അതിന്റെ പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാൽ അത് എത്തിക്സ് ആവും. അല്ല, അതൊന്നും എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കിടന്നുറങ്ങും എന്നൊരു മനോഭാവത്തിലുള്ള ഒരാള് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് കോഡ് ഓഫ് എത്തിക്കില്ല, എത്തിക്സ് ഇല്ല, ആ സ്ഥാപനം മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ ഈ എത്തിക്സിനെ കുറിച്ച് എന്താ വേണം, എല്ലാവരും അംഗീകരിക്കുന്ന രേഖാമൂലമായ ഒരു വ്യവസ്ഥ വേണം. പറഞ്ഞാൽ പോരാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് സുതാര്യത എന്ന് പറയാം, പിന്നെ വിശ്വാസ്യത എന്ന് പറയാം, അതെല്ലാം വരും. പക്ഷെ അത് വളരെ വിപുലമായ ഒരു അർത്ഥമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇത് വേണമെങ്കിൽ എന്ത് വേണം, എല്ലാവരും അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും, എല്ലാവരും അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഇതാരും വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ധാരണ മുമ്പോട്ട് പോകണം. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷാ നടപടികളും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരാൾ പുതുതായിട്ട് ഇങ്ങോട്ട് ചേരാൻ വരുന്നു, മനസ്സിലായോ? പുതിയ ഒരാൾ ഇങ്ങോട്ട് കയറാൻ നമ്മുടെ കൂട്ടത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന രേഖയുടെ പേരാണ് കോഡ് ഓഫ് കോണ്ടക്ട്. പൂർണ്ണമല്ല. പിന്നീട് അയാള് ഇതിനകത്ത് കാര്യം ശേഷം ഇവിടുത്തെ എത്തിക്സ് എന്താണെന്ന് അയാളെ പരിചയപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പൊ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും വരും, ഇന്റഗ്രിറ്റി, ഹോണസ്റ്റി, പല കാര്യങ്ങളും. ഈ എത്തിക്സിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ എന്താണ് ഇക്കാര്യത്തെ കുറിച്ച് ഓരോ വ്യക്തികൾക്കും ഒരു പൊതു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകുന്നതിന് തന്ത്രങ്ങളും മന്ത്രങ്ങളും പൊളിറ്റിക്സും ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? നമ്മൾ തന്ത്രം കൊണ്ടാണ് ഇതൊക്കെ നടത്തേണ്ടതെന്നൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ ചിലരുടെയൊക്കെ മനസ്സിൽ. ഉണ്ടാ? അത് എന്താണ്, നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് തന്ത്രങ്ങളെ ആശ്രയിക്കുന്നത്. മുമ്പ് അങ്ങനെയാണ് ഇവിടെ നടത്തിയത്. അതെന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ ഈ കുറേ കാലം എന്താണ് വനവാസം കഴിഞ്ഞ് തിരിച്ചുകൂടെ വരുമ്പം ഇവിടുത്തെ ഒരു ഭരണാധികാരി എൻ്റെ അടുത്തുനിന്ന് പറയുന്നു, മുമ്പ് നടന്നിരുന്നാണ് ശരിയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. മുമ്പ് നടന്നതിനെതിരായിട്ട് സമരം ചെയ്ത് ജയിലിൽ പോയ ആളാ പറയും, അതാണ് ശരിയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഞെട്ടിപ്പോയി, ഇവരൊക്കെ എവിടെ നിൽക്കുന്നു, അവരെ കേടുന്ന് ഭരിക്കുന്നേ രണ്ടും ഉണ്ട്. കാരണം അവർ വിചാരിക്കുന്ന എന്താണ്, ചാണക്യ തന്ത്രം മറ്റേ തന്ത്രം ഇതൊക്കെ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള, അതിന്റെ ആവശ്യമേ ഇല്ല. ഒരു വലിയ കമ്പനി, മനസ്സിലായി, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി നടത്തുന്ന ഒരാൾ എന്റെ അടുത്ത സുഹൃത്താണ്, ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നാണ്. ഞാൻ ഈ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊക്കെ അവരുടെ അടുത്ത് ചോദിക്കും, നമുക്കറിയത്തില്ലല്ലോ. നമ്മുടെ അടുത്ത് അവർ ആത്മീയ കാര്യങ്ങൾ ചോദിക്കും, ഞാൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അവരോട് ചോദിക്കും. അപ്പൊ അവരെല്ലാം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു നിങ്ങളീ പറയുന്ന പോലെ തന്ത്രവും മന്ത്രവും ഒന്നും വേണ്ട, നടത്തുന്ന ആൾക്കാർക്ക് ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്ന മതി, അവര് ഓണസ്റ്റി ഉണ്ടായിരുന്ന മതി, ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന മതി, അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്ന മതി. ഒരു തന്ത്രവും വേണ്ട. എന്താണ്, ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് തന്ത്രമന്ത്രങ്ങളിലൂടെ ആരെയെങ്കിലും കീഴ്പ്പെടുത്തുകയും നിങ്ങൾക്ക് ഈ വൃത്തികെട്ട നാറിയ പൊളിറ്റിക്സ് കൊണ്ടുനടക്കേണ്ട യാതൊരു ആവശ്യവും പക്ഷെ അതൊരു പൊതുധാരണയിലേ ഇത് പറ്റും. എല്ലാവരും അതിനോട് യോജിക്കുന്നവരായിരിക്കും. നിങ്ങൾക്കൊരു എത്തിക്സ് എന്ന് വെച്ചാൽ ഈ പറയുന്നൊക്കെ ധർമ്മത്തെ കുറിച്ചാണ്. ധർമ്മത്തിന് വിപുലമായ അർത്ഥമുള്ളതുകൊണ്ടാണ് ഞാൻ എത്തിക്സ് എന്ന് പറയുന്നത്. അത് മറന്നു വരുന്നു, മനസ്സിലായോ? അതൊരു ചെറിയ വാക്കല്ല, ചെറിയ അർത്ഥമുള്ള വാക്കല്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരസ്പരമുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? ഇതൊരു കമ്പനിയാണ്, മനസ്സിലായോ? ഈ കമ്പനിയിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. പക്ഷെ അതിനുവേണ്ടി ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഒരുത്തനും വേറൊരുത്തന്റെ കാലിൽ പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരിക്കൽ കൂടെ പറയുന്നു, എന്ന് വിചാരിച്ച് ചിലരൊക്കെ വന്ന് എന്റെ കാലിൽ പിടിക്കും. എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റാത്ത ധർമ്മസങ്കടത്തിലാവും. എന്തുകൊണ്ട്? ഞാനാണ് ഇവരെ ഇതൊക്കെ ശീലിപ്പിച്ചത്, മനസ്സിലായോ? പക്ഷെ ഇപ്പൊ എന്തായാലും പുതിയ തലമുറയൊന്നും എന്റെ കാലിൽ പിടിക്കുന്നില്ല. ഞാനത് ഒരു വലിയൊരു അനുഗ്രഹമായി കാണും. ബോധമുണ്ടോ? പിന്നെ എന്ത് വേണം? ഡിസിപ്ലിൻ വേണം. അവിടെ വേണ്ടത് എന്താണ്? മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പര ബഹുമാനമാണ് വേണ്ടത്. അതാണ് വേണ്ടത്. മറ്റേതെന്താണ്? പഴയ ഈ നിങ്ങൾ കാലി പിടിക്കുക എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ഗുരുവിന്റെ കാര്യമൊന്നും ഇവിടെ കൊണ്ടുവരരുത്, അത് വേറെയാണ്. അതിവിടെ കൊണ്ടുവരരുത്. ഇതിപ്പോ കമ്പനിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗുരുവിന്റെ കാര്യം കൊണ്ടുവരരുത്. ഈ പറയുന്നവർക്ക് ആ പേര് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ല. അതുകൊണ്ട് അത് ആ പേര് കൊണ്ടുവരരുത്. മനസ്സിലായോ? പരസ്പര ബഹുമാനത്തിൽ പോവുക എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. അവന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ അപ്പുറം പറയും എന്ന് പറയുന്ന എന്താണ്? അത് എത്തിക്സിന് ചേരുന്ന കാര്യമാണ്. മറ്റത് നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, പാരമ്പര്യമായ മോറൽസ്. എന്റെ ഭാഗം നമ്മൾ പരമ്പരാഗതമായി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സോഷ്യൽ മൊറാലിറ്റി എന്ന് പറയും. അത് പൗരോഹിത്യം ഉണ്ടാക്കി വെച്ച കാര്യമാണ്. പൗരോഹിത്യം സൃഷ്ടിച്ചെടുത്ത കാര്യമാണ്. എന്താണ്? മറ്റു കുറെ പേരെ അടിമകളാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ച കാര്യങ്ങളാണത്. അത് അവരുടെ സ്വാർത്ഥതയ്ക്ക് സൃഷ്ടിച്ചാണ്. കമ്പനിയിൽ അതിന്റെ ആവശ്യമില്ല. അത് ഇത് കമ്പനിയാണെന്നുള്ള തിരിച്ചറിവ് വേണം ആദ്യം. അല്ല, നിങ്ങളിപ്പോ ഒരാളുടെ കാലിൽ പോയി വീഴുന്നു, നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും ഒരു ദിവ്യത്വ മനുഷ്യനുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനാ കാലിൽ വീഴുന്നു? ദിവ്യത്വം ഉണ്ടെങ്കിൽ എല്ലാവരും ബ്രഹ്മമാണ്, എല്ലാവർക്കും തുല്യമായിട്ടേ ഉള്ളൂ. വേഷത്തിൽ ദിവ്യത്വം എന്തെങ്കിലും ഉണ്ടോ? പണ്ട് ഗുരുദേവൻ പോണുന്നൂലിന്റെ കാര്യം പറഞ്ഞോട്, എന്താ പറഞ്ഞത് ഓർമ്മയുണ്ട? ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ഓർമ്മയെന്താണ്? ബ്രഹ്മസ്വത്തെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ട്. ആവശ്യം വന്നാ ഒന്നും ഓർക്കത്തില്ല. പുണ്യശ്ശേരി നീലകണ്ഠ നമ്പി നീലകണ്ഠ ശർമ്മയെ കുറിച്ച് ഒരു ശിഷ്യം എന്ന് പറഞ്ഞു, അദ്ദേഹം ബ്രഹ്മസ് ഒഴികെ എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട? ബ്രഹ്മസ് വെച്ചാൽ ഇത് നൂല്. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, അത് മാർക്കറ്റിൽ കിട്ടുന്ന സാധനം വെച്ചാണ് അവിടെ പോകും. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കാവ്യ ഇന്നലെ എനിക്ക് കൊണ്ട് തന്നു ആ ശിഷ്യം. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനമാണ്. ഇതിനൊരു യൂണിഫോം എന്നുള്ളതിന് കവിഞ്ഞതിന് വേറെ യാതൊരു വിലയില്ല. മനസ്സിലാവും. ഞാൻ കുറച്ചു കാലം കണ്ടക്ടറായിരുന്നു. അപ്പൊ കാക്കിയിട്ട് ഇപ്പൊ തൊഴിൽ മാറി. ഇപ്പൊ ഞാൻ ഇതിട്ട് ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെ സംബന്ധിച്ച്. മനസ്സിലാവും. വേറെയും ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. അതൊക്കെ മാറ്റണമെന്നാ ഞാൻ പറയുന്നു. പിന്നെ അതൊക്കെ പറഞ്ഞ എന്നെ പുറത്താക്കുന്നേ ആയിക്കോട്ടെ. എനിക്കിവിടെ ആയിക്കണോന്ന് പറഞ്ഞ നിർബന്ധം. അപ്പൊ നിങ്ങളെങ്കിലും ഒരു കാര്യം ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് കാര്യം പിടിപ്പിക്കരുത്. അത് ചെയ്യണം. നമ്മളാരെയും കാര്യം പിടിക്കില്ല എന്ന് വിചാരിച്ചാൽ മാത്രം പോരാ, വേറെ ആരെങ്കിലും കാര്യം പിടിക്കാൻ വരുമ്പോൾ ഇത് അബദ്ധമാണെന്ന് പറയണം. അത് നമ്മളീ പറയുന്നത് എന്താണ്? എന്താ ഈ പറയുന്നത്? എന്താ നമ്മുടെ ഇതുണ്ടല്ലോ, അൾസേഷന്റെ ബഹളം ഉണ്ടല്ലോ ആൾക്കാരെ കാണുമ്പോൾ. അൾസേഷനൊരു ബഹളം ഉണ്ട്, പരിചയമില്ലാത്ത ആരെങ്കിലും ഓട് പൊട്ടിക്കും, ചങ്ങല പൊട്ടിക്കും. അതുപോലെയാണ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. ആൾക്കാർ അങ്ങനെയൊന്നും ആരും വഴങ്ങത്തില്ല. അങ്ങനെ നമ്മളെ പേടിക്കുന്നു. ആൾക്കാർക്ക് ആദ്യം നമ്മൾ സോഫ്റ്റ് ആയി സംസാരിക്കുന്നു. പേടിച്ചിട്ടല്ലേ? അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഓടി? അങ്ങനെ പേടിപ്പിക്കുന്നത് തന്നെ അറിവില്ലായ്മയാണ്. ആരും പേടിപ്പിക്കേണ്ട കാര്യം. സഹോദരൻ എന്ന് പറയും, പിന്നെ അവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കുകയും ചെയ്യുന്ന പറയും, പൊരുത്തപ്പെടുന്നില്ല. എവിടെ കുഴപ്പമുണ്ട്? എപ്പോഴും പാടുന്ന എന്താണ്? നമ്മള് സഹോദരന്മാരെ. പക്ഷെ സഹോദരൻ കാണപ്പം നല്ല വാലും പൊക്കി ഓടിയാണ്. എവിടെ കുഴപ്പമുണ്ട്? ഇതെല്ലാം കൂടെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അല്ല, അതിരിക്കട്ടെ. അപ്പൊ ഈ എന്താണോ എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ബാക്കി നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ. അതെല്ലാം മെമ്പേഴ്സിനും അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ പൊളിറ്റിക്സിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കണ്ട, കാശ് വാങ്ങിച്ചിട്ട് വോട്ട് ചെയ്യണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത് കാശ് വാങ്ങിക്കുന്ന ദാരിദ്ര്യം കൊണ്ടാണ്, ദാരിദ്ര്യം കൊണ്ടാണ്. അത് നമ്മൾ ക്ഷമിക്കണം. കാശ് കൊടുക്കാൻ നടക്കുന്നവരെയാണ് അടിക്കേണ്ടത്. കക്കൂലി കൊടുക്കുന്നവന് വലിയ ശിക്ഷയാണ്, വാങ്ങുന്നവന് ശിക്ഷ. തീയായിട്ട് വാങ്ങിക്കും. അത് കൊടുക്കാം, അതൊക്കെ കൊടുക്കാം, അതിനൊന്നും പ്രശ്നമില്ല. എപ്പോഴും കൊടുക്കുമല്ലോ, അത് വോട്ടല്ലെങ്കിലും കൊടുക്കുമല്ലോ. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് കണക്ക് വേണം, അക്കൗണ്ടബിൾ ആയിരിക്കണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്താണ് വോട്ടിന് കാശ് കൊടുക്കുകയും കണക്ക് വയ്ക്കുകയും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അതെന്താണ്? അവിടെയാണ് പ്രശ്നം. നിങ്ങൾ 100,000 കൊടുത്തോ ഒരാൾക്ക്, പക്ഷേ അത് അക്കൗണ്ടബിൾ ആയിരിക്കും. അക്കൗണ്ടബിലിറ്റി വേണം, എല്ലാവർക്കും വേണം. ഓരോ ഒരു ഗ്രൂപ്പാണ് ഈ ഞാനീ പറയുന്ന സാധനം. എന്താണ് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത് എപ്പോഴും അത് പ്രധാനമായും വരുന്നത് ഒരു ഗ്രൂപ്പിനായിരിക്കും. മോറൽസ് എന്ന് പറയുന്നത് പൊതുവെ വരുന്നത് എന്താണ്? ഗ്രൂപ്പിനും വരാം, അതുകൊണ്ടാണ് അത് പലയിടത്തും ഒന്നാവും. അത് കൂടുതലും വരുന്നത് വ്യക്തിനിഷ്ഠമായിട്ടാണ് ഇരിക്കുന്നത്. ഓരോ വ്യക്തിയുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അല്ലെങ്കിൽ മതങ്ങളിലിരിക്കുന്നതാണ്. ഈ എത്തിക്സ് എന്ന് പറയുന്നത് പ്രധാനമായും വരുന്നത് ഇതുപോലുള്ള കമ്പനികളിലാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ സുഖവുമായി മുമ്പോട്ട് പോകത്തുള്ളൂ. ഓരോ വ്യക്തി അവിടെ അക്കൗണ്ടബിൾ ആണെങ്കിൽ എന്താണ്, ഒരാൾ ഇതെല്ലാം എന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്, താൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഞാൻ എങ്ങോട്ട് വരുന്നു, ഇതൊന്നും ഇവിടെ വേറെ ആരും അറിയേണ്ട കാര്യമുണ്ട്. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ബാക്കിയുള്ളവരെല്ലാം എന്റെ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? ഇത് എന്താണ് അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കുകയാണ്. അത് ഒരു കമ്പനിയുടെ എത്തിക്സിന് ചേരുന്ന കാര്യമില്ല. എല്ലാവർക്കും പരസ്പരം ബോധ്യം ഉണ്ടായിരിക്കണം, വിശ്വാസം. മനസ്സിലായ വിശ്വാസം ബോധ്യം രണ്ടും രണ്ടാണ്. ഇപ്പൊ നിങ്ങള് എന്താണ്, നിങ്ങൾ കുറച്ചുപേരുടെ അടുത്ത് ഞാൻ പറയണോ എന്നോട് വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് നിങ്ങൾ എന്നോട് കൂറുള്ളവരായിരിക്കണമെന്നാണ്. എന്നോട് കൂറുള്ളവരായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. മറിച്ച് ഞാൻ പറയുന്നത് എന്താണ്, പരസ്പരം ബോധ്യമുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിന്റെ ആവശ്യമേ ഉള്ളൂ. അവിടെ എന്താണ്, എല്ലാവരും തുല്യരാണ്. സർവരും തുല്യരാണ്. അപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ടബിലിറ്റി ഒരുപോലെയാണ്. ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സമ്പത്തെന്ന് ചിന്തിച്ചു, പണം അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഗ്രൂപ്പിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ് അത്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതി തന്നെ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെല്ലാം എന്നെ വിശ്വസിച്ചോണം, ഞാൻ കറക്റ്റാണ്, നിങ്ങളെല്ലാം എന്നെ വിശ്വസിച്ചോണം, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അത് ശരിയായ കാര്യമില്ല. മറ്റുള്ളവർ എന്നെ ബോധ്യപ്പെടണം, ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടണം. ഇത് എത്തിക്സിന്റെ ഭാഗമാണ്. മറ്റേത് വിശ്വാസം എന്ന് പറയുന്നത് പഴയകാലം മുതൽ ഇന്ന് വരെ തട്ടിപ്പിന്റെ ഭാഗമാണ്. മനസ്സിലായോ? വിശ്വാസം എന്ന് പറയുന്ന കുരുങ്ങിപ്പെട്ടിട്ടാണ് നമ്മൾ തട്ടിപ്പിന് വിധേയരാകുന്നത്. പലപ്പോഴും അങ്ങനെ, എപ്പോഴും അങ്ങനെ. ഈശ്വര വിശ്വാസം അത് മനുഷ്യർക്ക് ശക്തിയൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസത്തിൽ പലപ്പോഴും നമ്മൾ തട്ടിപ്പിന് വിധേയമാകും. അപ്പൊ ഇത് അതിന്റെ ഒരു ചുരുക്ക കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ എത്തിക്സിനെ കുറിച്ച്, ഇതുപോലെ കോഡ് ഓഫ് കോണ്ടക്ട് അതിനെ കുറിച്ച് അറിയണം. എന്താണ് മൊറാലിറ്റി എന്നറിയണം. എന്താണ് എത്തിക്സ് എന്നറിയണം. അതൊക്കെ നമ്മുടെ കമ്പനിയിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കുന്നതെന്നറിയണം. അതനുസരിച്ച് ഈ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പ്രശ്നത്തിനും 100% പരിചയം പരിഹാരമില്ല. ഇന്നുള്ള ഇതിന്റെ ഫങ്ഷൻ ഇന്നത്തെ നിന്നും വളരെ മെച്ചപ്പെടും. അത് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇന്ന് ലോകം മുഴുവൻ ഉള്ള എല്ലാ കമ്പനികളും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ബോധമുള്ള എല്ലാവരും. നമുക്കതിനെ കുറിച്ച് അറിയില്ല. നമ്മൾ കുറെ വില കുറഞ്ഞ പൊളിറ്റിക്സുമായിട്ട് നടക്കുന്നു, അറിവില്ലായ്മ. എന്നാ അറിവില്ലായ്മയെ നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണോ നമുക്കെല്ലാം അറിയാം, ഇനിയൊന്നും അറിയാനില്ല. അതാണ് കുഴപ്പം. നമുക്ക് അറിവില്ലായ്മയുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് കുറെ അഹന്തയുണ്ട്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, വാചാമടി അവസാനിപ്പിക്കേണ്ട